77-ാം ദശകം. സൈരന്ധ്രിക്കുടയൊരനങ്കപീഡ നീക്കാൻ ബിംബെത്തി സലളിതമുദ്ധവാന്യതൻ നീ ചിന്തിച്ചാളനുദിനമെത്തുമെന്നു നീ എന്നെന്നെന്നും സ്ഥിരമതി വാസസജ്ജ ചെയ്തോൾ. മതിമറന്നു ചലിച്ച മുലത്തടം കുതുക സംഭ്രമപൂർവകമങ്ങു നീ വരികയാൽ പല പൂജകളേകിനാൾ സരസമങ്ങുരമിച്ചു ഭവദ്യുത. ചോദിച്ചുകൊള്ളുക വരമെന്ന് അവിടുന്നുരയ്ക്ക് കൗതൂകലത്തുടല സായക കേളിയെന്നാൾ സായൂജ്യമെന്നു പറയാനറിവില്ലവൾക്ക് സാമീപ്യമെന്നു പറയാതെയിരുന്നതെന്തോ. രമിച്ചു നീ മാൻമിഴിയൊത്തു യാമിനീ മനോജ്ഞമാം വേളകളിൽ കുറച്ചു നാൾ. തുടർന്ന് ഉപശ്ലോകനതിൽ പിറക്കയാ സ്വശിഷ്യനെ സാത്വതിയാക്കി നാരദൻ. അക്രൂരകേകമതി ഉദ്ധവരാമരൊത്തു പൂജാ നമസ്കൃതികളേറ്റു തെളിഞ്ഞു നീയും. പിന്നീടറിഞ്ഞു വിപിനങ്ങൾ വെടിഞ്ഞ പാണ്ഡുപുത്രക്കെഴുങ്കഥകൾ പോൽ ധൃതരാഷ്ട്രവൃത്തം മരിച്ചു ജാമാതാവതി മതമിഴും ഭോജനൃവരൻ ജരാസന്ധൻ ഗോപാൽ മധുരയ വളഞ്ഞു ഗതമതി. സുരന്മാർതൻ തേരും ചെറുപടയുമങ്ങും ബലനുമായി ത്രയോവിംശത്യക്ഷൗഗിണിയതിന്നേകിയേ മൃതിയും ബന്ധിച്ചു രാമനവനെ ബലപൗരുഷത്താൽ വിട്ടാൻ ഭവാനവനെ വീണ്ടും എതിർത്തു വീഴ്ത്താൻ. എങ്ങും ജയിച്ച അമിത സൈന്യമെഴുന്നവനാന്നാരുണ്ടു തുല്യതയിടും ബലശാലി വേറെ. തോറ്റും അടുത്തും അവനം പതിനാറു വട്ടം പോരിന്നു വന്നു പല ഭൂപരുരയ്ക്കയാലേ. 91 ഒരു 300 നല്ല ക്ഷൗഗിണിക്ക് ഇടിവ് നീ ശിവനെ വരുത്തി. 300 വനപ്പട 10 ചേർന്നുള്ളതാം തവണ നീ യവനാഗമത്താൽ ആഴിക്കകത്തൊരു പുരം പണിയിച്ചു വിശ്വകർമാവിനാൽ സുജനവാസമതിക്കലാക്കി. ചെന്താർമാല്യം ധരിച്ചേ ഭയചകിത സമം പാഞ്ഞ നിന്നോടൊടുക്കും ക്ലേശേശൻതാനവധ്യൻ തവകരമതിനാൽ നീ ഒളിച്ചു വനത്തിൽ. സുപ്തൻ തന്നെ ചവിട്ടി വിരപെടു മുചുകുന്ദൻ്റെ നോക്കാൽ കരിഞ്ഞു ഭക്തൻ ഭൂപൻ ഗൃഗാന്തേ. സുരുചിര ഭഗവദ്രൂപമൻപോടു കണ്ടാൻ ഞാനൈക്ഷ്വാകൻ നൃവന്മാർക്കെഴുമഖില സുഖം വിട്ടു നിന്നെ സ്മരിപ്പോൻ. ഹേ ദേവ, വാഴ്ത്തി നിൽക്കുന്നവനൊരു വരവും വേണ്ടതില്ലെന്നു കാണേ. മുക്തിക്കൊത്തോരു വൻഭക്തിയും അതിവിമലം മോക്ഷവും നൽകി ലോകം കാണാനായി പാപശാന്തിക്കിനിയും ഒരു തപം ചെയ്യുകെന്നാൻ മുകുന്ദൻ. മധുരയിലുടൻ ചെന്നാൻ കൊന്നാൻ ബലം യവനാകൃതം മഗധപതിതൻ സൈന്യം നന്നായി വളഞ്ഞിതു പിന്നെയും ഒടുവ് വിജയം നൽകിപ്പാൻ ഞാൻ ഭവാൻ മതമേറ്റുവാൻ ജലധിനഗരം പൊക്കാൻ വാതാലയേശ്വര കാക്കണേ.